ബ്രഹ്മസൂത്രസങ്കര ഭാഷ്യം അധ്യായം 1 പാദം 4 അധികരണം 8 സൂത്രം 28 ഏതേന സർവേ വ്യാഖ്യാത ഈക്ഷതേർന ശബ്ദം ഇത്യാരഭ്യ പ്രധാന കാരണവാദ സൂത്രേരൈവ പുനഃപുനരാശങ്ക്യ നിരാകൃത. ഇതുവരെ എന്താ സംഭവിച്ചതെന്ന് പറയുകയാണ്. ചതുസൂത്രി അവിടെ പ്രധാനമായിട്ടും എന്താണ് അദ്വൈത സിദ്ധാന്തം അത് വിശദീകരിച്ചു. അത് കഴിഞ്ഞ് വരുന്ന അഞ്ചാമത്തെ സൂത്രം മുതൽ അതാണ് ഈക്ഷതേന ശബ്ദം, അവിടെ മുതലുള്ള കാര്യം പറയുകയാണ്. അവിടെ മുതൽ പ്രധാനമായിട്ട് എന്തായിരുന്നു? പ്രധാന കാരണവാദ, സാംഖ്യന്മാരുടെ പ്രധാന കാരണവാദത്തെ ബ്രഹ്മമല്ല കാരണം പ്രധാനമാണ് എന്നുള്ള അവരുടെ അഭിപ്രായത്തെ സൂത്രയിരേവ പുനഃ പുനഃ ആശങ്ക നിരാകൃത ഓരോരോ സൂത്രങ്ങളെ കൊണ്ടും വീണ്ടും വീണ്ടും പൂർവപക്ഷങ്ങൾ ഉന്നയിച്ച് സമാധാനം പറഞ്ഞു അതിനെ നിരാകരിച്ച് ഇതുവരെ പ്രധാനമായും ചെയ്ത അതാണ്. തസ്യ പക്ഷസ്യ മുഖോദ്ബലകാനി കാനചിത് ലിംഗാഭാസാനി വേദാന്തേഷു ആപാദേന മന്ദമതീൻപ്രതി ഭാന്തി. എന്തിനാത് ചെയ്തത്? ചതുസൂത്രയിലെ സിദ്ധാന്തം പ്രധാനമായ എല്ലാ കാര്യവും പറഞ്ഞു. എന്താണ് ബ്രഹ്മം? എന്താണ് ജഗത്ത്? ഈ ജഗത്തിന് എന്താണ് കാരണം? അതിൻ്റെ ജ്ഞാനം എന്തിനു വേണ്ടിയിട്ടാണ് ജ്ഞാനം? ആർക്കാണ് ജ്ഞാനം ഉണ്ടാകേണ്ടത്? എന്താണ് ഫലം? ഈ കാര്യങ്ങളെല്ലാം അവിടെ ചർച്ച ചെയ്യും. എന്നുവെച്ചാൽ അദ്വൈത സിദ്ധാന്തം എല്ലാം അവിടെ പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ടാണ് ചതുസൂത്രയ്ക്ക് പ്രാധാന്യമുള്ളത്. അപ്പം അവിടെ അവസാനിപ്പിക്കേണ്ടതാണ്. ഒരു ജിജ്ഞാസുവിനെ സംബന്ധിച്ചിടത്തോളം അയാൾ ആഗ്രഹിക്കുന്ന സംസാര മുക്തിക്കുള്ള ഉപായങ്ങളാണ് അതെല്ലാം പറഞ്ഞു കഴിഞ്ഞു. എന്താണ് മുക്തി എന്നും പറഞ്ഞു. മുക്തി ആഗ്രഹിക്കുന്നവനെ സംബന്ധിച്ച് ആദ്യം എന്താണ് മുക്തി എന്നറിയണ്ടേ? അപ്പം അതെല്ലാം പറഞ്ഞു കഴിഞ്ഞു അവിടെ തന്നെ. പിന്നെ വീണ്ടും ഇങ്ങനെ ഒരു പ്രധാന കാരണവാദത്തെ നിരാകരിക്കുക. അതെന്തിനു വേണ്ടി പറയുന്നത്? ശ്രുതി അധ്യയനം ചെയ്യുന്ന ഒരാണ്, വിശേഷിച്ചും വേദാന്തം ഉപനിഷത്ത് അധ്യയനം ചെയ്യുന്ന ഒരാളിന് ഈ പറഞ്ഞ അവതരിപ്പിച്ച സിദ്ധാന്തത്തിന് വിരുദ്ധമായിട്ടുള്ള ചില കാര്യങ്ങളും പ്രതീതമാകും. പ്രതീതമാകുമെന്ന് പറഞ്ഞത് അങ്ങനെ അദ്വൈത സിദ്ധാന്തത്തിന് വിരുദ്ധമായി ഒന്നുമില്ല എന്ന് സിദ്ധാന്തി പറയും. പക്ഷേ ആ സിദ്ധാന്തത്തെക്കുറിച്ച് ബോധമില്ലാത്ത ഒരാൾ നോക്കുമ്പോൾ അവിടെ പ്രധാന കാരണവാദം, അണുകാരണവാദം, ദ്വൈതവാദം, പുരുഷ നാനാത്വവാദം ഇങ്ങനെ പറയുന്ന പല അഭിപ്രായങ്ങളും സൂചിപ്പിക്കുന്ന ചില വാക്യങ്ങൾ അവിടെയെല്ലാം കാണും. ചോദിക്കുന്നു, അതങ്ങനെ വരുന്നു, അദ്വൈതിയും ഇതെല്ലാം പരിശോധിച്ചപ്പോൾ അദ്വൈതി അവിടെയെല്ലാം കണ്ടെത്തിയത് അദ്വൈതത്തെയാണ്, അവതരിപ്പിക്കുകയും ചെയ്തു. പക്ഷെ ഇങ്ങനെ ദ്വൈതത്തെ സൂചിപ്പിക്കുന്ന വാക്യങ്ങളുണ്ട്, അതിൽ നിന്ന് ദ്വൈത ബോധവും ഉണ്ടാകും എന്നും പറയുന്നു. ഒരിടത്ത് തന്നെ ഇതങ്ങനെ രണ്ടും വരും. ഒരേ ഒരു വേദാന്ത വാക്യത്തിൽ തന്നെ അദ്വൈത ബോധമെന്നും പറയുന്നു, ദ്വൈത ബോധമെന്നും പറയുന്നു. ഇതെന്താ ഇങ്ങനെ വരാൻ കാരണം? ഇനി ഇത് ഒരാൾക്കുണ്ടാകത്തില്ല. ഉണ്ടാകുമെന്ന് പറഞ്ഞത് ഈ ഉപനിഷത്തിന്റെ അധ്യയനം ചെയ്യുന്ന പലതരത്തിലുള്ള ആൾക്കാരാണ്. ചിത്തശുദ്ധിയുള്ളവര്, ബുദ്ധിക്ക് ഏകാഗ്രതയുള്ളവരും അത് അധ്യയനം ചെയ്യുമ്പോൾ അവർക്ക് അദ്വൈത ബോധമുണ്ടാകും. മന്ദമതികളുണ്ട്, മന്ദബുദ്ധികൾ. ഈ മന്ദബുദ്ധികൾ അധ്യയനം ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് ദ്വൈത ബോധമുണ്ടാവും, ഭേദബുദ്ധി ഉണ്ടാവും. അപ്പോൾ മുമ്പും പല സ്ഥലത്തും ഇത് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ഈ തത്വവിചാരത്തിൽ ശങ്കരാചാര്യർ മന്ദബുദ്ധികൾക്ക് ഒരു സ്ഥാനം കൽപ്പിച്ചിട്ടുണ്ട്. മന്ദബുദ്ധികൾക്ക് പാടില്ല എന്നുള്ള ഒരു കാര്യം അല്ല വേദാധ്യയനം പോലെയുള്ള എല്ലാ കാര്യങ്ങളും. അപ്പോൾ അത് ആരെങ്കിലും അപേക്ഷിക്കാൻ വേണ്ടിയിട്ടുമല്ല. ഒരാൾക്ക് ഒരു കണ്ണില്ല, അയാളെ ഒറ്റക്കണ്ണനെന്ന് പറഞ്ഞാൽ എന്താ, അയാളെ ആക്ഷേപിക്കാൻ വേണ്ടിയാണോ? അല്ല, കാര്യം പറയുന്നു അയാൾക്ക് ഒരു കണ്ണേ ഉള്ളൂ എന്നേ ഉള്ളൂ. ചിലപ്പോൾ ആരെങ്കിലും അത് പറഞ്ഞാൽ ആക്ഷേപിച്ചെന്നിരിക്കും. പക്ഷെ എല്ലായിടത്തും അങ്ങനെയല്ലല്ലോ. ഒരു വാസ്തവ കഥനം എന്നുള്ളതിനേക്കും പറയാം, അയാളൊരു ഒറ്റക്കണ്ണനാണ്, അയാളെ തിരിച്ചറിയാൻ വേണ്ടിയും പറയാം. അതായത് ഭാഷ്യകാരൻ മന്ദബുദ്ധി എന്ന് വിളിക്കുന്നത്, മന്ദബുദ്ധി എന്ന് പറഞ്ഞാൽ ആരെങ്കിലും ആക്ഷേപിക്കാൻ വേണ്ടിയിട്ടല്ല, ഇനിയോ മന്ദബുദ്ധികളെ തിരിച്ചറിയുന്നു. ഈ ദ്വൈതവാദത്തെ പിന്തുടരുന്നത് അവൻ മന്ദബുദ്ധി ആയതുകൊണ്ടാണ് എന്ന് തിരിച്ചറിയാൻ വേണ്ടി മാത്രമാണ്. അത് ഞാൻ പ്രത്യേകം പറയുന്ന കാര്യം, ഈ ഭാഷ്യത്തിൻ്റെ വിമർശകരുണ്ട്, അവർ പറയും ശങ്കരാചാര്യർ സ്വയം ബുദ്ധിമാനും ബാക്കിയുള്ളവരെല്ലാം മന്ദബുദ്ധിയിലൊന്ന് കണക്കാക്കുകയാണ്. അങ്ങനെ ആ അർത്ഥത്തിലല്ല പറയുന്നു. മന്ദബുദ്ധി എന്ന് ആവർത്തിച്ചാവർത്തിച്ച് പറയുന്നുണ്ട്, അതൊരു വാസ്തവം പറയുന്നു എന്നേ ഉള്ളു. കാരണം അദ്വൈതത്തിൽ മുഖ്യമായി, അദ്വൈതം എന്ന് പറഞ്ഞാൽ ഉപനിഷത്ത്, മുഖ്യമായി വെളിപ്പെടുത്തുന്ന അദ്വൈത സിദ്ധാന്തത്തെ ഗ്രഹിക്കാൻ പറ്റാത്തത് കൊണ്ട് നല്ല വാക്യാഭാസങ്ങൾ എന്ന് പറയുന്നത് വെച്ചാൽ ദ്വൈത ലാഞ്ഛനയുള്ള ചില വാക്യങ്ങൾ ദ്വൈതത്തെ പറയുന്നു എന്ന് തോന്നുന്നു. അതിനെ മനസ്സിലാക്കി വ്യാഖ്യാനിച്ച് ദ്വൈതത്തെ സമർത്ഥിക്കുന്നവർ ഒരു മന്ദമതികളാണ്. അത് ശങ്കരാചാര്യർക്ക് മുമ്പ് സമർത്ഥിച്ചവരായാലും ശരി, അത് ഇവിടെ പറയും ഒരാളുടെ പേര്. അല്ല, ഇനി ശങ്കരാചാര്യർക്ക് ശേഷം വന്ന പ്രഗത്ഭന്മാരായ ആചാര്യന്മാരായാലും ശരി, അദ്വൈതത്തിൻ്റെ നിലയിൽ നിന്ന് നോക്കുമ്പോൾ എല്ലാം മന്ദബുദ്ധികളാണ്. അപ്പോൾ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ദ്വൈത ആചാര്യന്മാരുടെ അനുയായികൾക്ക് ഇഷ്ടപ്പെടുന്നു. ഒരിക്കലും ഇഷ്ടപ്പെടത്തില്ല. ശങ്കരാചാര്യർ നേരത്തെ സമാധിയായത് നല്ലതില്ലെങ്കിൽ അവർ സമാധിയാക്കിയത്. അതുകൊണ്ടാണ് പിന്നീട് വന്ന ദ്വൈത അനുയായികൾ ശങ്കരാചാര്യരുടെ നേരെ വളരെ ശക്തമായ ആക്രമണമാണ് അഴിച്ചുവിട്ടത്. നിങ്ങളുടെ ആചാര്യന്മാരെ എല്ലാം മന്ദബുദ്ധികളെന്ന് പറഞ്ഞു. അതങ്ങനെയാണ് ഉള്ള കാര്യം പറഞ്ഞ പലർക്കും പിടിക്കത്തില്ല. അതുകൊണ്ട് പറയുന്നു, തസ്യഹി പക്ഷസ്യ, ഈ ദ്വൈതപക്ഷം, പ്രധാന കാരണവാദം, അണുകാരണവാദം, അതിൻ്റെ ഉപോദ്ബലകാനി കാനചിത് ലിംഗാഭാസ, അതിനെ സമർത്ഥിക്കുന്നതായ ചില വാക്യ ആഭാസങ്ങൾ. വാക്യാഭാസം എന്ന് പറഞ്ഞാൽ ആ വാക്യത്തിൻ്റെ ശരിയായ താല്പര്യം അതല്ല, പക്ഷെ ആ വാക്യങ്ങൾ കേട്ടുകഴിഞ്ഞാൽ ഇത് ദ്വൈതത്തെക്കുറിച്ച് പറയുകയാണെന്ന് തോന്നും. അത് വേദാന്തേഷു ആപാതേന, അത് വേദാന്തത്തിൽ ആപാത ബുദ്ധിയാണ്, ഒരു സാമാന്യ ബുദ്ധിയാണ്, അല്ലാതെ ആഴത്തിലുള്ള ഒരു പഠനമല്ല. പൂർവാപരബദ്ധമായി ഏകാഗ്രമായി അതിനെക്കുറിച്ച് ചിന്തിച്ച് മനസ്സിലാക്കിയല്ല. രണ്ടു തരത്തിൽ വരാം. ഒന്ന്, ഇവിടെ ഇപ്പം ആദ്യം പറയുന്നത് ശ്രുതി, ആ ശ്രുതിയിൽ അദ്വൈതമാണെന്ന് ശങ്കരാചാര്യർ പറയുന്നു. അപ്പൊ അതങ്ങനെ പറയുന്നത് ശ്രുതിവാക്യങ്ങളെ വളരെ സൂക്ഷ്മമായി അവഗ്രഥിച്ച് അതിൻ്റെ പരമമായ താല്പര്യത്തെ കണ്ടെത്തിയിട്ട് പറയുകയാണ്. ഇത് അദ്വൈതമാണ് പറയുന്നത്. അപ്പൊ ശ്രുതിയിൽ നിന്ന് ആ അർത്ഥത്തെ കണ്ടെത്തുക എന്ന് പറയുന്നത് ശ്രുതിയുടെ പരമമായ താല്പര്യത്തെ കണ്ടെത്തുക എന്നുള്ളതാണ്. അത് കണ്ടെത്തുന്നതിനെന്താണ്, കണ്ടെത്തുന്നവൻ്റെ യോഗ്യത ഒരു പ്രധാന ഘടകമാണ്. ബുദ്ധിയുടെ ഏകാഗ്രതയും ബുദ്ധിയുടെ ശുദ്ധിയും. അതൊരു പ്രധാന കാരണം. അതാണ് ആദ്യം പറയുന്നത്, വേദാന്തത്തിൽ ഉള്ള ലിംഗാഭാസങ്ങൾ, ശബ്ദാഭാസം. എന്നുവെച്ചാൽ ഇത് ഇന്ന അർത്ഥത്തെ പ്രതിപാദിക്കുന്നു എന്ന് തോന്നുന്നു, എന്നാൽ അർത്ഥത്തെ അല്ല പ്രതിപാദിക്കുന്നത്. അതുകൊണ്ടാണ് ഇന്ന് ശബ്ദാഭാസം. ഇത് ദ്വൈതത്തെ പ്രതിപാദിക്കുന്നതാണെന്ന് തോന്നുന്നു, എന്നാൽ ദ്വൈതത്തെ അല്ല പ്രതിപാദിക്കുന്നു. അങ്ങനെയുള്ള ശബ്ദങ്ങൾ നമ്മൾ സാധാരണ പറയാറുണ്ട്. ഒറ്റ നോട്ടത്തിന് അങ്ങനെ തോന്നി, കൂടുതൽ പരിശോധിച്ചപ്പോൾ അത് അങ്ങനെ അല്ല എന്ന് വെളിപ്പെട്ടു. ഇന്ന് സാധാരണ നമ്മൾ വ്യവഹാരത്തിൽ പറയാറുണ്ട്, അത് തന്നെ ഇവിടെയും അതൊന്നും. അപ്പോ കുറച്ച് ആൾക്കാർക്ക് അങ്ങനെയാ പറ്റി. എന്താണ് അവരുടെ ബുദ്ധി നൈർമല്യവും ബുദ്ധി സൂക്ഷ്മതയും, അത് ഇതിൻ്റെ പരമ താല്പര്യത്തെ കണ്ടെത്തുന്നതിന് വേണ്ടി പാകപ്പെട്ടതായിരുന്നില്ല. അപ്പൊ അവിടെയാണ് വരുന്നത് എന്നാ പിന്നെ എത്രയോ പ്രഗത്ഭന്മാരായ ആചാര്യന്മാർ, അവരോ നേരത്തെ പറഞ്ഞതുപോലെ എന്താ, ശങ്കരാചാര്യർക്ക് മാത്രമേ ബുദ്ധിയുള്ളൂ, വേറെ ആർക്കും ബുദ്ധിയില്ല. അതിന് സമാനമാണ് പറയുന്നത് മന്ദമതികളാണ് എന്ന് പറഞ്ഞാൽ അവർക്ക് ബുദ്ധി കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇല്ലാത്തതുകൊണ്ടല്ല. പക്ഷേ ഈ തത്വത്തെ വെളിപ്പെടുത്തുന്നതിന് അവരെ ബുദ്ധി തന്നെ അവരെ അനുവദിക്കുന്നതാണ് മന്ദമതി എന്ന് പറഞ്ഞു. ഇപ്പം നമ്മൾ ഒരാളെ മന്ദബുദ്ധി എന്ന് വിളിച്ചു കഴിഞ്ഞാൽ അവൻ ചിലപ്പോൾ ചില വിഷയത്തിൽ മന്ദബുദ്ധിയായിരിക്കും, പക്ഷേ മറ്റു ചില വിഷയങ്ങളിൽ അവൻ അപാര ബുദ്ധിയുള്ളവനായിരിക്കും. അങ്ങനെ കാണാറുണ്ടല്ലോ. അപ്പോൾ അദ്വൈത ബോധത്തിന് അവൻ്റെ സംസ്കാരം കൂടി അനുവദിക്കുന്നു. സംസ്കാരം അനുവദിച്ചില്ലെങ്കിൽ അദ്വൈത ബോധം ശരിയാവത്തില്ല, അതിന് തടസ്സമായി നിൽക്കും. അപ്പോൾ അങ്ങനെ സംസ്കാരം അനുവദിച്ചില്ലെങ്കിൽ ദ്വൈത ബുദ്ധിയാണ്, ദ്വൈത സംസ്കാരമാണെങ്കിൽ അവർക്കതേ കണ്ടെത്താൻ പറ്റും. അതിന് പ്രധാനമായിരിക്കുന്നത് അവരുടെ ബുദ്ധി തന്നെയാണ് ഇതിന് തടസ്സമായി നിൽക്കുന്നത്. അങ്ങനെ തടസ്സമായിരിക്കുന്ന ബുദ്ധി സ്വസംസ്കാരം കൊണ്ട് പരമാർത്ഥത്തെ വെളിപ്പെടാതിരിക്കുന്ന ആ ബുദ്ധി, അതിനെയാണ് മന്ദബുദ്ധി എന്ന് പറയുന്നത്. രണ്ട് കാരണങ്ങളുണ്ട്. ഒന്നുകിൽ അവരുടെ ബുദ്ധിക്ക് സൂക്ഷ്മതയും ഏകാഗ്രതയും ശുദ്ധിയുമില്ല, അല്ലെങ്കിൽ ഇതെല്ലാം ഉണ്ടായിട്ടും അവരുടെ സംസ്കാരം അനുവദിക്കുന്നില്ല ദ്വൈതപരമായി ചിന്തിക്കാൻ പറ്റും. അപ്പോൾ അവിടെ ആർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, ഈശ്വരന് പോലും ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. അങ്ങനെയുള്ള മന്ദമതീൻ, മന്ദബുദ്ധികൾ അവർക്ക് പ്രതിഭാന്തി, എന്ത് ദ്വൈതം അവർക്ക് തോന്നുന്നു. അവിടെ ഇവിടെയല്ല ചില വാക്യങ്ങൾ വായിച്ചിട്ട് അവർക്കൊന്നും ദ്വൈതമാണെന്ന്. അത് മാത്രമല്ല, ചിന്തിക്കുമ്പോഴും, അതാണ് ഇപ്പം എല്ലാവരും ചിന്തിക്കും, അദ്വൈത ബോധത്തിന് വേണ്ടിയും ചിന്തിക്കും, ദ്വൈത ബോധത്തിന് വേണ്ടിയും ചിന്തിക്കുന്നുണ്ട്. ചിന്തിക്കാത്ത ദ്വൈത സിദ്ധാന്തത്തെ ആവിഷ്കരിക്കാൻ പറ്റും. പക്ഷെ എന്താ സംഭവിക്കുന്നത്? അദ്വൈത ബോധത്തിന് വേണ്ടി ചിന്തിക്കുന്നവൻ ശ്രുതിയുടെ പരമമായ താല്പര്യം എന്നതാണ് കണ്ടെത്തുന്നു, അവനത് വെളിപ്പെടുന്നു. അതേ വാക്യങ്ങൾ ദ്വൈത ബുദ്ധിയുള്ള ചിന്തിച്ചാലോ, അവൻ ദ്വൈതത്തിന് അനുകൂലമാക്കി അതിനെ മാറ്റുന്നു. അതേ വാക്യങ്ങളെ തന്നെ തത്വമസി എന്ന് പറയുന്നത് വളരെ സ്പഷ്ടമാണ്. സദൈവ സൗമ്യ എന്ന് പറഞ്ഞു, സത്തനെ പറഞ്ഞു, എന്നിട്ട് പറയുന്നു തഥാ സത്ത് ത്വം നീയാണ്. ഇതിൽ ഇതെല്ലാം പേരുടെ അർത്ഥം എടുക്കാൻ പറ്റത്തില്ല. പക്ഷെ അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ അത് അദ്വൈതമായി പോവും, അദ്വൈതത്തെ ഭയക്കുന്നു. പലർക്കും അദ്വൈതത്തെ ഭയമാണ്. എന്തിനാ ഭയക്കുന്നത്? അദ്വൈതത്തെ സ്വീകരിച്ചു കഴിഞ്ഞാൽ ദ്വൈതം നഷ്ടപ്പെട്ടു പോകും. ദ്വൈതം നഷ്ടപ്പെട്ടാൽ എന്താ കുഴപ്പം? ദ്വൈതമാണ് ഇഷ്ടം. അവരെന്ത് ചെയ്യും? തസ്യ ത്വം അസി ഇങ്ങനെ കൃത്രിമമായി വ്യാഖ്യാനിച്ച് അതിനെ ദ്വൈതത്തിന് അനുകൂലമാക്കും. ഇവിടെ അദ്വൈതി പറയുന്ന എന്താണ്? ഈ ജഗത്തിന് ഉപാദാന കാരണവും നിമിത്തവുമായിരിക്കുന്നത് ബ്രഹ്മമാണ്. ജഗത്ത് ആ തത്വത്തോട് അനന്യമായിരിക്കുന്നു, അദ്വൈതമായി. ഇതേ കാര്യത്തെ തന്നെ, ഇതേ യുക്തിയെ തന്നെ ദ്വൈതിയും ഉപയോഗിക്കും. എങ്ങനെ? ഈ ജഗത്തിന് കാരണമായിരിക്കുന്നു പ്രധാനമാണ്, പ്രധാന പരിണാമമാണ് ജഗത്ത്. അതുകൊണ്ട് ഈ ജഗത്ത് പ്രധാനത്തിനോട് അനന്യമായിരിക്കുന്നു. അവിടെ സിദ്ധാന്തം ശരിയായി. പുരുഷന്മേരെ പ്രധാനം വേറെ. അതാണ് ഇവിടെ പറയുന്നത്, സജ കാര്യകാരണ അനന്യത്വ അഭ്യുപകമാ. കാര്യകാരണ അനന്യത്വം അവർ സ്വീകരിക്കുന്നു. പ്രത്യാസന്നോ വേദാന്തവാക്യ. ആ വേദാന്തവാക്യങ്ങളോട് യോജിക്കുന്നുമുണ്ട്. ഏത് വേദാന്തവാക്യങ്ങളാണോ കാര്യകാരണങ്ങളുടെ അനന്യത്വം പറഞ്ഞു, ഏതാണോ? വാചാരം, പണം, വികാരവും, നാമധേയം, മൃത്തികേ, തീവ സത്യം, ഈ വാക്യങ്ങളെല്ലാം കാര്യകാരണ അനന്യത്വം പറയുന്നു. പക്ഷെ അവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? സത്തിനെക്കുറിച്ച് പറഞ്ഞിട്ട് ഇതെല്ലാം പറയുന്നു. എല്ലാം സത്തിനോട് അനന്യമായിരിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ നേരർത്ഥം. അതാണ് എൻ്റെ താല്പര്യം. പക്ഷേ സത്യവ സൗമ്യമഗ്ര അസീത സത്ത് എന്ന് പറഞ്ഞതിന് അവരെവിടെ കൊണ്ടെത്തിക്കും? പ്രധാനത്തിൽ കൊണ്ടെത്തിക്കും. അവർ പറയും സർവവും പ്രധാനത്തോട് അനന്യമായിരിക്കുന്നു. അങ്ങനെയാണോ പറഞ്ഞ ഇതം അഗ്രേ, ഈ കാണുന്ന സർവവും അവിടെ പ്രകൃതി എന്നോ പുരുഷനെന്നോ ഉള്ള വ്യത്യാസമൊന്നുമില്ല. സർവവും എന്തായിരുന്നു? സത്തായിരുന്നു. തത്സൃഷ്ടോ തദൈവ അനുപ്രാവശ്യത, അത് സൃഷ്ടിച്ചിട്ട് അതിനെ പ്രവേശനം ചെയ്യുന്നു. അതുകൊണ്ട് ഇതെല്ലാം സത്ത് തന്നെയാണ്. ഇത് നേരിട്ടുള്ള അർത്ഥമാണ്, അതാണ് എൻ്റെ താല്പര്യം. പക്ഷെ ഇത് പ്രധാനത്തെ യോജിപ്പിക്കും. എന്തുകൊണ്ട്? ഈ അനന്യത്വവാദം അവർക്ക് ശ്രുതിയിൽ നിന്നാണ് കിട്ടിയത്. പക്ഷെ അത് യോജിപ്പിച്ചത് പ്രധാനത്തിൽ. എന്നിട്ട് പറയും പുരുഷൻ വേറെയാണ്, അതൊന്നല്ല പലതാണ്. അതാണ് സച കാര്യകാരണ അനന്യത്വ അഭ്യൂഹമാ. അവരും കാര്യകാരണ അനന്യത്വത്തെ സ്വീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രത്യാസന്നു വേദാന്തവാക്യസ്യ, അത് വേദാന്ത വാക്യങ്ങളുമായിട്ട് യോജിക്കുന്നുണ്ട്. അവർ പരമാണുവാദത്തെയും പ്രധാനവാദത്തെയും ഒക്കെ സ്വീകരിക്കുന്നു. ദേവല പ്രതിഭിശ്ച കൈശ്ചിത് ധർമ്മസൂത്രകാരേഹി സ്വഗ്രന്ഥേഷു ആശ്രിത. ദേവലൻ തുടങ്ങിയ ധർമ്മസൂത്രകാരന്മാർ അവരവരുടെ ഗ്രന്ഥത്തിന് അതിനെ സ്വീകരിക്കുകയും ചെയ്തു. മുമ്പുണ്ടായിരുന്ന ഏതോ ഇതാരാണ് ദേവനൻ ചെല്ലു പറയുന്നത്, കപിലനെ കുറിച്ച് പറയുകയാണ്. കപിലൻ്റെ മറ്റൊരു പേരാണ് ദേവൻ പറയുന്നതല്ല, വേറെ ഏതോ ഒരു ആചാര്യൻ ഉണ്ടായിരുന്നു, ദ്വീതി ആയ ആചാര്യൻ. അവരും ഈ കാര്യകാരണ അനന്യത്വം സ്വീകരിച്ചു, പക്ഷേ എല്ലാം പ്രകൃതിയിൽ കൊണ്ട് സമന്വയിപ്പിച്ചു. അവരും ഇതുപോലെ ഗ്രന്ഥങ്ങൾ രചിച്ചു, അവരും ഈ പക്ഷത്തെ സ്വീകരിച്ചു. അതുകൊണ്ട് തേന തത് പ്രതിഷേധേ യത്നോ അതീവ കൃതോ. അതുകൊണ്ട് ഈ പ്രധാന കാരണവാദം എന്ന് പറയുന്നതിന് മുഖ്യമായി സ്വീകരിച്ചുകൊണ്ട് ആരാണോ അതിനെക്കുറിച്ച് പറഞ്ഞത് അവരെ പ്രധാന പൂർവപക്ഷമായി കണ്ടുകൊണ്ട് അതിനെ നിഷേധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇതുവരെ വളരെയധികം പ്രയത്നിച്ചത്. ശരി, അവർ അങ്ങനെയൊക്കെ എഴുതി വെച്ചു കുറെ പേര്. അവനിപ്പോ അവരെയൊക്കെ നിഷേധിച്ചിട്ടെന്താ കാര്യം? പറയുന്നു ജിജ്ഞാസുകൾ വഴിതെറ്റി പോകരുത്, അവർക്ക് സത്യത്തെ വെളിപ്പെടുത്തി കൊടുക്കണം, അല്ലെങ്കിൽ ജിജ്ഞാസ വഴിതെറ്റു. അതിനു വേണ്ടിയിട്ട് അതീവ കൃത യത്ന, വളരെയധികം പ്രയത്നിച്ചു. അതിലാണ് ഇതുവരെ നമ്മൾ ചർച്ച ചെയ്തല്ലോ. എന്നാൽ ഇനിയുണ്ട് നിഷേധിക്കേണ്ട പല കാര്യം പലതും. അണ്ണുവാദി കാരണവാദ പ്രതിഷേധേ, അണു ആണ് കാരണം താർക്കികന്മാരുടെ, അതിനെയൊക്കെ നിഷേധിക്കണം. അതിലൊന്നും യത്നിച്ചില്ല, അതാണ് ഇനി അടുത്ത് വരുന്നത്. തേബി തു ബ്രഹ്മകാരണവാദ പക്ഷസ്യ പ്രതിപക്ഷത്വാ പ്രതിഷേധവ്യ. ഈ അണുകാരണവാദികളും ബ്രഹ്മകാരണവാദത്തെ നിഷേധിക്കുന്നതാണ്. ബ്രഹ്മകാരണവാദം എന്ന് വെച്ചാൽ ബ്രഹ്മം തന്നെ ഉപാദാനം, ബ്രഹ്മം തന്നെ നിമിത്തം, ബ്രഹ്മം തന്നെ ജഗത്ത്, ഇതാണ് ബ്രഹ്മകാരണവാദം. അതിന് വിരുദ്ധമാണ് ഈ പറയുന്ന അണുകാരണവാദം, പ്രധാന കാരണവാദം. അതിൽ പ്രധാന കാരണവാദത്തെ ഒട്ടുമുക്കാലും നിഷേധിച്ചു. ഇനി അണുകാരണവാദത്തെ നിഷേധിക്കുന്നു, അല്ലെങ്കിൽ ജിജ്ഞാസുക്കൾ അതിൻ്റെ പുറകെ പോകും. പ്രതിഷേധവ്യ തേഷാമപ്പി ഉപോദ്ബലകം വൈദികം കിഞ്ചിത് ലിംഗം ആപാദേന മന്ദമതീൻ പ്രതി ഭായ. എന്തുകൊണ്ട് അണുവാണ് കാരണം എന്ന് പറയുന്നതിനുള്ള ചില ശബ്ദങ്ങൾ വേദത്തിലുണ്ട്. മന്ദമതികൾ അതും തോന്നും, ശരിയാണെന്ന് തോന്നും. പ്രധാന കാരണവാദത്തെ സമർത്ഥിക്കാൻ അസത്, അവർ അവ്യക്തം എന്ന് പറയുന്നുണ്ടല്ലോ, അസദേവ ഇതമഗ്ര ആസി, അവ്യക്തം കാരണമാണെന്ന് പറയാൻ ഉണ്ട്. പിന്നെ അണുകാരണമെന്ന് പറയുന്നതിനോ പറയുന്നു അണോരണീയാൻ എന്ന് പറഞ്ഞിരിക്കുന്നു. ഇത് അണുവാണ്, അപ്പോൾ അണുവാണ് കാരണം. ശ്രുതിവാക്യങ്ങൾ എല്ലാത്തിനും ഉണ്ട്. അതുകൊണ്ട് എല്ലായിടത്തും പ്രശ്നം ഉണ്ടാക്കുന്നത് മന്ദമതികളാണ്, മന്ദബുദ്ധികളാണ്, പ്രശ്നക്കാരാണ്. എല്ലാ ആശ്രമങ്ങളിലും ഒരാൾ പ്രശ്നക്കാർ, മന്ദബുദ്ധികൾ. കൈകാര്യം ചെയ്യാൻ വലിയ പാടാണ്. ഇവിടെ ആശ്രമത്തിൻ്റെ കാര്യം എന്ന് പറയുന്നത് ദർശനത്തിൻ്റെ കാര്യമാണ്. എല്ലാ ദർശനങ്ങളിലും മന്ദബുദ്ധികൾ കയറി ചെല്ലുകയും ചെയ്യും. അതുകൊണ്ട് മന്ദമതീൻ, അപ്പോൾ ശങ്കരാചാര്യരുടെ പ്രധാന പൂർവപക്ഷി എന്ന് പറയുന്നത് മന്ദബുദ്ധികളാണ്. ശങ്കരാചാര്യർ കൂടുതലും സംസാരിച്ചിരിക്കുന്ന മന്ദബുദ്ധികളാണ്. ചിലർ പറയും ശങ്കരാചാര്യർക്ക് കാരുണ്യമില്ല, ശങ്കരാചാര്യർ വലിയ വലിയ ബുദ്ധിമാന്മാരുടെ അടുത്താണ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. സാധാരണക്കാർക്ക് ശങ്കരാചാര്യർ പറയുന്ന മനസ്സിലാകത്തില്ലെന്ന്, അത് ശരിയല്ല. കാരണം ഇതിൽ സിദ്ധാന്തത്തെക്കാൾ കൂടുതലും പൂർവപക്ഷമാണ് ചർച്ച ചെയ്തിരിക്കുന്നത്. നമ്മളുടെ അടുത്ത് നോക്കുക, പൂർവപക്ഷം ഒരുപാട് പറഞ്ഞിട്ട് അവസാനം ഒരു സിദ്ധാന്തം, 10 പേജ് പൂർവപക്ഷം കഴിഞ്ഞിട്ടാണ് ഒരു വരിയിൽ സിദ്ധാന്തം പറയുന്നത്. അപ്പോൾ കൂടുതലും ചർച്ച ചെയ്ത് എന്താ പൂർവപക്ഷം? ആരോട് സംസാരിച്ച്? മന്ദബുദ്ധികളോട്. മന്ദബുദ്ധികളോട് ശങ്കരാചാര്യർക്ക് കാരുണ്യമില്ലെന്ന് പറയുന്നത് ശരിയാണ്, ശരിയല്ല. അപ്പം എല്ലാ മന്ദബുദ്ധികളെയും കൈകാര്യം ചെയ്തിട്ടുണ്ട്. അങ്ങനെ തേഷാമപ്പി ഈ അണുധാരണവാദികൾക്കും ഉപോദ്ബലകം അവരെയും സമർത്ഥിക്കുന്നതായ വൈദികമായ ലിംഗം ആപാതേന മന്ദ മദീൻ പ്രതിഭായ അവർക്കും ഇങ്ങനെയൊക്കെ തോന്നും ആഴത്തിലേക്ക് പോകാതിരിക്കുമ്പോൾ അല്ലെങ്കിൽ അവരുടെ സംസ്കാരം കൊണ്ട് അതഹ പ്രധാനമല്ല നിർബഹണ ന്യായേന അതിദിശത്തി പ്രധാനമല്ല നിർബഹണ ന്യായം എന്ന് പറയുന്നത് എന്താണ് ഒരാശാൻ 18 ശിഷ്യന്മാരുമായിട്ട് വന്ന് വെല്ലുവിളിച്ചു ആരുണ്ട എന്നെ തോൽപ്പിക്കുക ഗുസ്തിയിൽ അപ്പോൾ ഒരാശാനും 18 ശിഷ്യന്മാരുമുണ്ട് അപ്പോൾ ഒരാൾ പറഞ്ഞു ശരി ഞാനുണ്ട് ശരി എന്നാ എൻ്റെ ഈ ശിഷ്യനോട് നീ ഒന്ന് ഒരു പിടുത്തം നടത്തുക ജയിച്ച അതുപോലെ ഒരുപാട് പേരെടുത്ത് എനിക്ക് ഗുസ്തി പിടിക്കാൻ സമയമൊന്നുമില്ല 18 പേരെയും തോപ്പിച്ചിട്ട് തന്നെ തോപ്പിക്കാം ആദ്യം തന്നെ തന്നെ കൈകാര്യം തന്നെ പരാജയപ്പെടുത്തിയ 18 തോറ്റല്ലോ അപ്പൊ ബുദ്ധിമാനായ എതിരാളി എന്ത് ചെയ്തു ആദ്യം തന്നെ പ്രധാനി ആശാനം പിടിച്ചു മലർത്തിയടിച്ചു ബാക്കി 18 പേരും തോളി സമ്മതിച്ച് ഓടിപ്പോയി അതാണ് ശങ്കരാചാര്യരുടെ ശൈലി ഗുസ്തി പിടിക്കുന്നുണ്ടെങ്കിൽ ആണുങ്ങളുമായിട്ട് പിടിക്കത്തുള്ളൂ ആശാന്മാരുമായിട്ടേ പിടിക്കത്തുള്ളൂ ബാക്കിയുള്ളവരടുത്ത് എന്താണ് അന്ന് പറയുന്നത് അത് പ്രധാനമല്ല നിർബഹണ ന്യായേന അത് ദിശതി പ്രധാന കാരണവാദം അത് നിഷേധിച്ചു കഴിഞ്ഞപ്പോൾ ബാക്കിയെല്ലാം പോയി കഴിഞ്ഞു എന്നാലും മന്ദബുദ്ധികളെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് അവരോട് സംസാരിക്കുന്നു എന്നേ ഉള്ളൂ കാരണം അത് പറയാൻ കാരണം ശങ്കരാചാര്യ കാലഘട്ടത്തിൽ ശങ്കരാചാര്യ കാലഘട്ടത്തിലെന്ന് മാത്രമല്ല ഈ പറയുന്ന ഇവിടെ പറഞ്ഞല്ലോ ദേവലൻ തുടങ്ങിയ ആചാര്യന്മാർ അവരുടെ സൂത്രങ്ങൾ രചിക്കുന്ന കാലഘട്ടത്തിൽ എന്നുവെച്ചാൽ പൂർവപക്ഷികളുടെ കാലഘട്ടത്തിൽ ആത്മാവ് വിശേഷിച്ചും ആത്മാവ് പുരുഷൻ ഇത്തരം വിഷയങ്ങളെക്കുറിച്ച് വളരെ പ്രചാരത്തിലിരുന്ന ദർശനം സാംഖ്യ ദർശനമാണ് ശങ്കരാചാര്യർക്ക് മുമ്പ് തന്നെ താർക്കികന്മാരും മറ്റും ഉണ്ടായിരുന്നെങ്കിലും ആത്മാ തുടങ്ങിയ വിഷയങ്ങളിൽ പ്രാമാണികമായി സ്വീകരിച്ചിരുന്നത് സാംഖ്യദർശനത്തെയാണ് അതുകൊണ്ടാണ് നമ്മുടെ പുരാണങ്ങളിൽ ഇതിഹാസങ്ങളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കൂടുതലും കാണുന്നത് ഈ ഒരു വിഷയം വരും ആത്മാവ് ഈശ്വരൻ എന്നെല്ലാമുള്ള വിഷയം വരും കൂടുതലും ചർച്ച ചെയ്യുന്ന സാംഖ്യ സിദ്ധാന്തത്തെയാണ് ഗീത മുഴുവനും അതാണ് അല്ല താർക്കികന്മാരുടെ സിദ്ധാന്തമല്ല അന്ന് അതായിരുന്നു പ്രധാനം അപ്പോൾ അവരായി പ്രധാന പൂർവപക്ഷി അതിന് പ്രചാരം കിട്ടിയിട്ടുണ്ട് അതിന് പ്രധാന കാരണം താർക്കികന്മാരും മറ്റും ആത്മാവിനെ കുറിച്ച് ചർച്ച ചെയ്തെങ്കിലും അവരുടെ ചിന്ത എന്ന് പറയുന്നത് മൊത്തം പദാർത്ഥങ്ങളെക്കുറിച്ച് വായിക്കും പ്രാധാന്യം മറ്റുള്ളതിനും വന്നു സാംഖ്യൻ അങ്ങനെയല്ല പുരുഷൻ എന്ന് പറയുന്നതിൽ ഏകാഗ്രമായ ബുദ്ധികളോടുകൂടിയവരാണ് അവർ അവരെ സംബന്ധിച്ചിടത്തോളം മുഖ്യം പ്രകൃതി പുരുഷ വിവേകം കൊണ്ടുവരുന്ന മുക്തിയാണ് അതുകൊണ്ട് പുരുഷനവർ കൊടുത്തു പ്രാധാന്യം അതുകൊണ്ടാണ് അവർ പ്രധാനികളായത് അതിന് പ്രചാരം ഉണ്ടായിരുന്നുണ്ട് അതുകൊണ്ട് പ്രധാനമല്ല നിർബഹണ ന്യായേന ശരി ഏതേന ഇനി സൂത്രത്തിലേക്ക് വരുന്നു ഏതേന സർവേ വ്യാഖ്യാത വ്യാഖ്യാത ഏതേന പ്രധാന കാരണവാദിയെ നിരാകരിച്ചതിലൂടെ സർവേ മറ്റുള്ള അണ്വാദി കാരണവാദങ്ങളും വ്യാഖ്യാത വ്യാഖ്യാനിക്കപ്പെട്ടു കഴിഞ്ഞു ഇതിന് പ്രധാന കാരണവാദ പ്രതിഷേധ ന്യായ കലാപേന പ്രധാന കാരണവാദത്തെ നിഷേധിക്കുന്ന ന്യായകലാപം എല്ലാ യുക്തികളും കൊണ്ട് സർവേ അണ്വാദി കാരണവാദ അവി പ്രതിഷിദ്ധയ വ്യാഖ്യാത അണ്വാദി കാരണവാദങ്ങൾ ഇനി പറയും രണ്ടാം അധ്യായത്തിൽ ചർച്ച ചെയ്യുന്ന ബാക്കിയെല്ലാം നിഷേധിക്കപ്പെട്ടതായി വ്യാഖ്യാത വിസ്തരിച്ചതായി വേദിതവ്യ അറിയണം എന്ന് പറഞ്ഞാൽ പറയുന്നതിന്റെ കാര്യം അറിയാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഇത്രയും മതി, ഇതുകൊണ്ട് തന്നെ എല്ലാം അറിയാം. അല്ല പോരാ എന്ന് തോന്നുകയാണെങ്കിൽ ഇനിയും പറയാൻ റെഡിയാണ് ആചാര്യ. തേഷാമി പ്രധാനവത് അശബ്ദത്വാ ശബ്ദവിരോധിത്വാചേരി. എന്തുകൊണ്ട്? അതിന് ശബ്ദം പ്രമാണമല്ല, അശബ്ദമാണ്. ഏത് പരമാണുവാദി കാരണവാദങ്ങൾക്കും ശ്രുതി പ്രമാണമല്ല. തേഷാമി പ്രധാനവത് അശബ്ദത്വാ, അതിന് ശബ്ദം പ്രമാണമല്ല, ശബ്ദത്തിന് വിരോധമാണ്. രണ്ട് കാര്യങ്ങളാണ്. ശ്രുതിയിൽ പരമാണു കാരണവാദത്തെക്കുറിച്ച് പറയുന്നില്ല. ഇനി അങ്ങനെ ഒരു സിദ്ധാന്തത്തെ കൊണ്ടുവന്നാൽ അത് ശ്രുതിക്ക് വിരോധമാവും. വ്യാഖ്യാത വ്യാഖ്യാത ഇതി പദ അഭ്യാസോ അധ്യേയ പരിസമാപ്തി എന്തുവരും? വ്യാഖ്യാത വ്യാഖ്യാത എന്ന് രണ്ടു തവണ എന്തിനു പറഞ്ഞു? സാധാരണ അതൊരു ശൈലിയാണ്. ഒരു കാര്യം അവസാനിപ്പിക്കുമ്പോൾ അത് ഒന്നിൽ കൂടുതൽ തവണ പറയും. ഒരു തവണയോ രണ്ട് തവണയോ മൂന്ന് തവണയോ നമ്മൾ ശ്ലോകങ്ങളൊക്കെ ചൊല്ലിയിട്ട് അവസാനത്തെ ഒരു ഒന്നുകൂടെ ആവർത്തിക്കും. സമർപ്പണ ശ്ലോകമൊക്കെ ചൊല്ലിയിട്ട് അവസാനത്തെ വരി ഒന്നുകൂടെ ഒന്ന് ആവർത്തിക്കും. നാരായണായി സമർപ്പയാമി, നാരായണായി സമർപ്പയാമി എന്ന് പറഞ്ഞ എല്ലാം അവസാനിപ്പിച്ചു സമർപ്പണത്തോടുകൂടി. അതുപോലെ ഇവിടെ ആവർത്തിക്കുന്ന മനസ്സിലാക്കണം. ഇനിയൊന്നും പറയാനില്ല. വ്യാഖ്യാത വ്യാഖ്യാത എഴുതി പദ അഭ്യാസോ, അഭ്യാസം എന്ന് വെച്ചാൽ ആവർത്തി. അധ്യായ പരിസമാപ്തി എഴുതി എന്ന് ഇതുവരെ ഉള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും സംക്ഷേപിച്ചു പറഞ്ഞു. അങ്ങനെ ഒന്നാം അധ്യായം അവസാനിച്ചു. ഇനി തത്വത്തെ സംബന്ധിച്ചും പ്രധാനമായി വരുന്ന പൂർവപക്ഷങ്ങളെ സംബന്ധിച്ചും കൂടുതലായിട്ടൊന്നും കാര്യമായിട്ടൊന്നും ചർച്ച ഇല്ല. എല്ലാം കൂടെ വന്നു കഴിഞ്ഞു. എന്നാലും പറഞ്ഞതുപോലെ മറ്റു പല തരത്തിലും ചിന്തിക്കാമെന്ന്, അദ്വൈതത്തിന് വിരുദ്ധമായ ചിന്തകൾ വരാമല്ലോ. ചില പറയുന്നില്ലേ, അദ്വൈതം കേൾക്കുന്നുണ്ട് പക്ഷെ ഉറക്കുന്നില്ല. എന്നുവെച്ചാൽ എന്താണ്? വിരുദ്ധമായ ചിന്തകൾ വരുന്നു. അത് വിരുദ്ധമായ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ അതിന് സമാധാനം പറയുന്നു. ആണ് ദ്വിതീയ അധ്യായത്തിൽ അധ ദ്വിതീയോധ്യായ അതിൻ്റെ ആമുഖമായി പറയുന്നു. പ്രഥമേ അധ്യായേ സർവജ്ഞ സർവ ഈശ്വരോ ജഗദോത്പത്തി കാരണം മൃത്സുവർണാദേവ ഘട രുചകാദീനാം എന്നും പറഞ്ഞ കാര്യമാണ്. ഒന്നാം അധ്യായത്തിൽ എന്തു പറഞ്ഞു? സർവജ്ഞനും സർവേശ്വരനുമായ ബ്രഹ്മമാണ് ജഗത്തിന് ഉത്പത്തി കാരണമായിരിക്കുന്നത്. ഏതുപോലെ മൃത്സുവർണാദികൾ ഘട രുചകാദികൾക്ക് എന്നതുപോലെ ഉത്പന്നസ്യ ജഗതോ നിയന്ത്രത്വേന സ്ഥിതി കാരണം, ഉത്പത്തി കാരണം മാത്രമല്ല ഉത്പന്നമായ ജഗത്തിൻ്റെ നിയന്താവ എന്നുള്ള നിലയ്ക്ക് അത് സ്ഥിതിക്കും കാരണമാണ്, ഇതിൻ്റെ നിലനിൽപ്പിനും കാരണമാണ്. ഏതുപോലെ മായാവി ഇവ മായാഹ, മായാവി മായയെ സൃഷ്ടിച്ചിട്ട് മായയെ നിലനിർത്തുന്നു. ഒരു വിദ്യയാണ് മായ വിദ്യ, ഇന്ദ്രജാലം. ഇന്ദ്രജാലക്കാരൻ ആനയും കുതിരയും എല്ലാം ഉണ്ടാക്കി അതിനെ കുറെ സമയം നിലനിർത്തുന്നു. കൺകട്ട് വിദ്യ എന്ന് പറയുന്നു. നിലനിർത്തുന്നത് അവൻ തന്നെ. സ്വപ്നദ്രഷ്ടാവായിരിക്കുന്ന സ്വയം ജോതി സ്വയപുരുഷൻ സ്വപ്നദൃശ്യങ്ങളെ സൃഷ്ടിച്ചിട്ട് അവിടെ അങ്ങനെ നിലനിർത്തുന്നതാണ് നമ്മൾ കണ്ട് രസിച്ചുകൊണ്ടിരിക്കുന്നത്, ചിരിക്കുന്നത്, കരയുന്നതല്ല. സൃഷ്ടിച്ച ആൾ തന്നെ നിലനിർത്തുന്നു. അതുപോലെ പ്രസാരിത ജഗത പുനഃസ്വാത്മന്യവും ഉപസംഹാര കാരണം അമനരിവ ചതുർവിധസ്യ ഭൂതഗ്രാമസ്യ ആ സൃഷ്ടാവ് തന്നെ സൃഷ്ടിച്ചതിനെല്ലാം തന്നിൽ ഉപസംഹരിക്കുന്നു ആണല്ലോ. സ്വപ്ന ദർശനം എവിടെ പോയി? എവിടേക്കാ പോയത്? ഏതാണോ അതിൻ്റെ ആധാരമായി അതിനെ നിലനിർത്തിയത് അവിടേക്ക് പോയെന്നേ പറയാൻ പറ്റും. വേറെ പോകാനൊരു സ്ഥലമില്ല, വിലയിച്ചു എന്ന് പറയുന്നത് പ്രത്യക്ഷമായി. അതുപോലെ ഈ ജഗത്തും എന്താണ്? ജാഗ്രത്തിൽ ഇത് പ്രകടമാകുന്നു എന്ന് പറയാം, അല്ലെങ്കിൽ ഇത് ജാഗ്രതായി പ്രകടമാകുന്നു. ഈ ജാഗ്രത് കാലം എന്ന് പറയുന്ന ഈ കാലയളവിൽ മുഴുവൻ ഇത് നിലനിൽക്കുന്നു. ജാഗ്രത്തിൻ്റെ അവസാനം സുഷുപ്തിയിലേക്ക് കടക്കുന്നു, ഇത് അപ്രത്യക്ഷമാകുന്നു, വിലയിക്കുന്നു. സ്വപ്നത്തിലും ജാഗ്രത്തിലും എല്ലാം ഒരുപോലെ തന്നെ. സൃഷ്ടി, സ്ഥിതി, സംഹാരങ്ങൾ എവിടെ സംഭവിക്കുന്നു? സത്തായ തൻ്റെ സ്വരൂപത്തിൽ സംഭവിക്കുന്നു. അതാണ് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. തന്നെ തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. തന്നിൽ സംഭവിക്കുന്നു എന്നുള്ളത് അംഗീകരിക്കുന്നതിന് തനിക്ക് ബുദ്ധിമുട്ടുണ്ടായി. താൻ അംഗീകരിച്ചാലും അംഗീകരിച്ചില്ലെങ്കിലും വാസ്തവം അതാണെങ്കിൽ പിന്നെ അത് തൻ്റെ അംഗീകാരത്തെ ആശ്രയിക്കുന്നില്ല. അതിന് മൂന്ന് കാര്യം പറഞ്ഞു: സൃഷ്ടി, സ്ഥിതി, സംഹാരം എല്ലാം തന്നിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. താൻ തന്നെയാണ് എല്ലാം സൃഷ്ടിച്ചിരിക്കുന്നത്, താൻ തന്നെയാണ് എല്ലാത്തിനെയും നിലനിർത്തിയിരിക്കുന്നത്, താൻ തന്നെയാണ് സംഹരിക്കുന്നത്. പക്ഷേ എനിക്കതിനുള്ള കെൽപ്പില്ലല്ലോ. താനെന്ന് പറഞ്ഞാൽ സത്ത്. അല്ല, ഈ സൃഷ്ടിയിൽ തന്നെ അന്തർഭവിച്ചിരിക്കുന്ന ഈ അഹന്തയല്ല സൃഷ്ടിക്കുന്നു, അതിന് സാധ്യമല്ല. അതുകൊണ്ട് ഞാൻ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞ അഹന്തയായിരിക്കും. പക്ഷേ തൻ്റെ സ്വരൂപത്തിൽ സൃഷ്ടി സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ ഈശ്വരൻ എന്ന് പറഞ്ഞല്ലോ, അത് ആണ് അടുത്ത് പറയുന്നത്. അത് തന്നെയാണ് ഇവിടെ സ്വസ്വരൂപമായി സ്ഥിതി ചെയ്യുന്നത്. ആ തത്വം തന്നെയാണ്, തത്വത്തിൽ വ്യത്യാസമില്ല. തന്നിൽ നിന്ന് അന്യമായൊരു ഈശ്വരനെ സൃഷ്ടിക്കുന്നില്ല. ഏതാണോ താൻ തന്നെയായിരിക്കുന്ന ഈശ്വരൻ, ആ ഈശ്വരനാണ് സൃഷ്ടിക്കുന്നത്. എന്നാൽ അത് തനിക്ക് ബോധ്യപ്പെടണ്ടേ? ഞാനാണ് ഇതിനെയൊക്കെ സൃഷ്ടിച്ചതെന്ന് ബോധ്യപ്പെടുന്നില്ലല്ലോ. അത് അണദ്വൈതമെന്ന് പറയുന്നത്. താനും അന്യനും ഒന്നായിരുന്നിട്ടും അന്യൻ്റെ സുഖദുഃഖങ്ങളൊക്കെ തനിക്ക് ബോധ്യപ്പെടുന്നുണ്ട്. ഇല്ലല്ലോ, അന്യൻ്റെ ആന്തരികമായ ഭാവങ്ങൾ എന്തെങ്കിലും തനിക്ക് ബോധ്യപ്പെടുന്നുണ്ടോ? രണ്ടും ഒന്നാണെന്നാണല്ലോ പറയുന്നത്. ബോധ്യപ്പെടുന്നില്ലല്ലോ. അത് ബോധ്യപ്പെടാതിരിക്കുമ്പോൾ ഈ സമ്പൂർണ്ണ ജഗത്തിനും ഈ ജഗത് ഭാനത്തിന് കാരണമായിരിക്കുന്ന തൻ്റെ സൃഷ്ടി തനിക്കെങ്ങനെ ബോധ്യപ്പെടും? ആ തൻ്റെ സൃഷ്ടികർമ്മം തനിക്ക് ബോധ്യപ്പെടത്തില്ല. അത് ഇതുപോലെയാണ്, അന്യനും താനായി തന്നെ ഇരിക്കുന്നു, പക്ഷേ അവൻ്റെ സുഖദുഃഖങ്ങൾ എനിക്ക് ബോധ്യപ്പെടുന്നില്ല. എന്താ കാരണം? ഭേദബുദ്ധി. ഇവിടെ എങ്ങനെയാണോ താൻ അന്യനെ തന്നിൽ നിന്ന് അന്യമായി കാണുന്നത്, അതുകൊണ്ട് തന്നെ അവൻ്റെ സുഖദുഃഖങ്ങൾ തനിക്ക് ബോധ്യപ്പെടുന്നില്ല. അതുപോലെ തന്നെ സൃഷ്ടികർത്താവിനെ താൻ അന്യമായി കാണുന്നത് കൊണ്ട് സൃഷ്ടികർത്താവിൻ്റെ സൃഷ്ടിക്രിയ തനിക്ക് ബോധ്യപ്പെടുന്നില്ല. മറിച്ചാണെങ്കിലോ ബോധ്യപ്പെടും. എന്താണോ അന്യൻ്റെ സുഖ ദുഃഖങ്ങളും ഞാൻ അന്യനെന്നുള്ള ഭേദം കൂടാതെ ഏകമായ സത്തിലാണ് പ്രകാശിക്കുന്നത്. എന്നുള്ള ബോധം മൂന്ന് കാര്യം പറഞ്ഞു: പ്രസാരിതസ്യ ജഗത പുനഃസ്വാത്മന്യ ഉപസംഹാര കാരണം അമനരിവ ചതുർവിദസ്യ ഭൂതഗ്രാമസ്യ. അത് അതാണ് ഈ പറയുന്നത്. സജ സയേവ ച സർവേഷാം ആത്മാ. അപ്പോ എവിടെയാണോ, എവിടെയെന്ന് പറഞ്ഞാൽ സ എന്ന് പറയുന്നത് ഏതിനെ പരാമർശിക്കാനാണ് പറഞ്ഞത്? ഏതിനാണ്? സ എന്ന് പറഞ്ഞ സൃഷ്ടി എന്ന് പറഞ്ഞു. എവിടെ പരമാത്മാവെന്ന് അവിടെ ഉണ്ടോ? ഇല്ലാത്ത കാര്യം പറയുന്നു. ആ സർവേശ്വര സർവജ്ഞ സ സയേവച്ച സർവേഷാം ന ആത്മാ, അവൻ തന്നെയാണ് ന ആത്മാന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം എന്ന് വെച്ചാൽ നമ്മുടെ ആത്മാവ്. ന ആത്മാന്ന് വെച്ചാൽ ആത്മാവല്ലെന്ന അർത്ഥം എടുത്തു കളയരുത്. എന്തുകൊണ്ട്? ന എന്ന് പറഞ്ഞാൽ നഹാന്ന് പറയുന്ന ഏത് രൂപം? ആത്മശബ്ദത്തിന്റെ ഷഷ്ടി. സൈവ ആ പരമേശ്വരൻ തന്നെയാണ് സർവേഷാം നഹ ആത്മാ, സർവരുടെയും സ്വരൂപമായിരിക്കുന്നത്. അപ്പോ ഇത് രണ്ടും യോജിപ്പിച്ച് മനസ്സിലാക്കും. ജന്മാദ്യസഹ എന്ന് പറഞ്ഞുകൊണ്ട് സൃഷ്ടികർത്താവ് ഈശ്വരനാണെന്ന് പറഞ്ഞു. എന്നിട്ട് അവിടെ തന്നെ പറഞ്ഞു, മന്ദബുദ്ധിയും അല്പപ്രജ്ഞനുമായിരിക്കുന്ന ജീവനെ സൃഷ്ടിക്കാൻ സാധ്യമല്ല, അതുകൊണ്ട് സൃഷ്ടികർത്താവായി ഈശ്വരനെ സ്വീകരിക്കും. അങ്ങനെ പറയുമ്പോൾ ഇതാണ് താല്പര്യം. എന്താണ്? ആ സൃഷ്ടികർത്താവ് തന്നെയാണ് ആത്മാ, തന്റെ സ്വരൂപമായിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ താനായിരിക്കുന്നത് ആ സൃഷ്ടികർത്താവ്. ആണ് അദ്വൈതത്തിൽ പ്രധാനമായും മനസ്സിലാക്കേണ്ട കാര്യം. അനുസായവച സർവേഷ ആത്മാ എന്ന് പറയുന്നതാണ്. എന്തുകൊണ്ട് തസൃഷ്ടോ തദൈവ അനുപ്രാവശ്യതെന്ന് പറഞ്ഞു? സൃഷ്ടികർത്താവ് തന്നെയാണ് സൃഷ്ടിയിൽ സ്ഥിതി ചെയ്യുന്നത്. ഇതാണ് അദ്വൈതം. അപ്പോ ജീവന് സൃഷ്ടിക്കാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞാൽ അവിടെ ജീവനെ പരമാത്മാവായി കാണാൻ കഴിയാതിരിക്കുമ്പോൾ പറയാം അങ്ങനെ. അല്ല, ഈ ജീവൻ തന്നെയാണ് സൃഷ്ടിച്ചതെന്ന് പറഞ്ഞാൽ അവിടെ ജീവനായിട്ടല്ല കാണുന്നത്, ജീവനെ പരമാത്മാവായി കാണുന്നു. അപ്പൊ രണ്ടു തരത്തിൽ പറഞ്ഞാലും ശരിയാണ്. സയേവച്ച സർവേഷാണ് ആത്മാ. പക്ഷേ അദ്വൈതത്തിലെ മുഖ്യമായ സിദ്ധാന്തം ഇതാണ്. ഏതാണ്? ആ പരമാത്മാവ് തന്നെയാണ് സൃഷ്ടികർത്താവ് തന്നെയാണ് തൻ്റെ താനായിരിക്കുന്നത്, സ്വരൂപമായിരിക്കുന്നത്. അതാണ് തൻ്റെ വാസ്തവ സ്വരൂപം. ഇത്യേതത് ഇക്കാര്യം വേദാന്തവാക്യ സമന്വയ പ്രതിപാദനേന പ്രതിപാദിതം. കാര്യം വേദാന്തവാക്യ സമന്വയത്തിലൂടെ എല്ലാ വേദാന്തവാക്യങ്ങളെയും സമന്വയിപ്പിച്ച് പ്രതിപാദനം ചെയ്തതാണ് സമന്വയാധ്യായത്തിൽ, ഒന്നാം അധ്യായത്തിൽ. പ്രധാനാധികാരണവാദാശ്ച അശബ്ദത്വന നിരാകൃത. അവിടെ പ്രധാനാധികാരണവാദങ്ങളെയും നിഷേധിച്ചു, അശബ്ദം തുടങ്ങി നിഷേധിച്ചു. ഇദാനീം സ്വപക്ഷേ സ്മൃതി ന്യായ വിരോധ പരിഹാരം. ഇനി ഇവിടെ തൻ്റെ സിദ്ധാന്തത്തെ അവതരിപ്പിക്കുമ്പോൾ അതിന് സ്മൃതികൾ വിരോധമുണ്ടോ, ന്യായം യുക്തി അതിന് വിരോധമുണ്ടോ, അതിനെ പരിഹരിക്കുകയാണ് രണ്ടാം അധ്യായത്തിൽ. ഇപ്പോൾ രണ്ടാം അധ്യായം പ്രധാനമായി യുക്തിപ്രധാനമാണ്. പ്രധാനാധിപാദാനാം ച ന്യായാഭാസ ഉപബ്രഹ്മിതത്വം നേരത്തെ പറഞ്ഞു. അപ്പോൾ യുക്തി എന്ന് പറയുന്നത് അവർക്കില്ലേ, അദ്വൈതിക്ക് മാത്രമേ ഉള്ളൂ. പറയുന്നുണ്ട്, പക്ഷേ അവിടെ അവർ യുക്തിവാദികളാണ്. യുക്തിവാദിയുടെ യുക്തി എന്ന് പറയുമ്പോൾ യുക്തി പോലെ തോന്നുന്നു, എന്നാൽ ശരിക്കും യുക്തിയല്ല. അതാണ് കേവല യുക്തിവാദി എന്ന് പറയുമ്പോൾ. കേവല യുക്തിവാദിക്ക് അഭിമാനമുണ്ട്, ഞാൻ വലിയ യുക്തിയെ പിന്തുടരുന്നവനാണ്. പക്ഷേ അത് യുക്തി ആഭാസമാണ് പറയും. പ്രധാനാധിപാദങ്ങളെല്ലാം എന്താണ്? യുക്തിയാഭാസമാണ്. യുക്തിയാഭാസ ഉപബ്രഹ്മിതമാണെന്ന് വെച്ചാൽ യുക്തിയാഭാസം അവിടെ സമൃദ്ധമായിട്ടുണ്ട്. പ്രതിവേദാന്തം ച സൃഷ്ടിയാദി പ്രക്രിയായ അഭിഗീതത്വം ഇത്യസ്യ അർത്ഥജാതസ്യ പരിപാലന. മാത്രമല്ല ഏത് ഉപനിഷത്തെടുത്തു അതിനു ശരി ഈ സൃഷ്ടിയാദി പ്രക്രിയയിൽ ഒരു വിരോധവുമില്ല, പരസ്പര വിരോധമില്ല, ഒക്കെ ശുദ്ധമാണ്, ഏകരൂപത്തിലാണ്. ഇത്യസ്യ അർത്ഥജാതസ്യ കാര്യങ്ങളെല്ലാം പ്രതിപാദനായ പ്രതിപാദനം ചെയ്യുന്നതിന് വേണ്ടി ദ്വിതീയോ അധ്യായ ആരഭ്യതേ, വിരോധ പരിഹാരത്തിന് വേണ്ടി, സ്മൃതി ന്യായ വിരോധ പരിഹാരത്തിന് വേണ്ടിയാണ് ഈ അധ്യായം. തത്ര പ്രഥമം താവ് സ്മൃതി വിരോധം ഉപന്യസി പരിഹരി. സ്മൃതി വിരോധം എന്താണ്, അതിനെ കാണിച്ചിട്ട് എന്താണ് സ്മൃതി വിരോധം എന്നറിയണ്ടേ, അതിനെ പരിഹരിക്കുന്നു. സ്മൃതി അനവകാശ ദോഷ പ്രസംഗ ഇതി ചേത്, ഇത് പൂർവശമാണ് എന്നോ സിദ്ധാന്തം. അന്യസ്മൃതി അനവകാശ ദോഷപ്രസംഗ ആദ്യം പൂർവപക്ഷത്തെ വിശദീകരിക്കുന്നു. യുക്തം ബ്രഹ്മൈവ സർവജ്ഞൻ ജഗത് കാരണമില്ല, തഥയുക്തം പൂർവപക്ഷമാണ്, ബ്രഹ്മമാണ് ജഗത്തിന് കാരണമെന്ന് പറഞ്ഞാൽ അത് ശരിയല്ല. എന്തുകൊണ്ട് സ്മൃതി അനവകാശ ദോഷപ്രസംഗ, സ്മൃതിക്ക് അവകാശമില്ലാത്തവരും അതെന്താണ് ഈ അനവകാശം എന്ന് പറയുന്നു. നമ്മൾ വ്യാകരണത്തിൽ പഠിക്കുന്നതാണ് അവകാശം, അനവകാശം, നിരവകാശോ വിധിരപവാത, അത് തന്നെയാണ്. എന്താണ് സ്മൃതിശ്ച തന്ത്രാഖ്യ പരമർഷി പ്രണീത ശിഷ്ട പരിഗ്രഹീത അന്യാശ അനുസാരണ്യ സ്മൃതേഹ ഏവം സത്യ അനവകാശ പ്രസജ്ജീരൻ. സ്മൃതി ഇവിടെ കപില മഹർഷിയുടെ സാഖ്യസ്മൃതി ഉദ്ദേശിച്ച് പറയുകയാണ്. തന്ത്രാഖ്യ അതിന് തന്ത്രമെന്നും പറയും. പൊതുവെ പറയുന്ന ഒരു പേരാണ് തന്ത്രം എന്ന് പറഞ്ഞാൽ ശാസ്ത്രം. തന്ത്രിയന്തേ വിപാദ്യന്തേ തത്വാനി അനേന. തന്ത്രിയന്തേ എന്ന് വെച്ചാൽ വിത്പാദ്യന്തേ, വിത്പാദിപ്പിക്കുന്നു. എന്താണ് തത്വങ്ങൾ, ഏതിലൂടെയാണോ തത്വങ്ങളെ വിത്പാദിപ്പിക്കുന്നതെന്ന് വെച്ചാൽ തത്വബോധത്തെ ഉണ്ടാക്കിത്തരുന്നത് തന്ത്രം. കാപില തന്ത്രം എന്ന് പറയുന്നു, കപില മഹർഷിയുടെ തന്ത്രം. തന്ത്രം എന്നാണ് പേര്. പരമർഷി പ്രണീത, പരമർഷിയാണ് കപില. ശ്രുതി എന്ന് കപിലനെ ഒരുപാട് പുകഴ്ത്തി പറയുന്നുണ്ട്. ജ്ഞാനിയാണ്. ശിഷ്ട പരിഗ്രഹീത, ശിഷ്ടന്മാരെല്ലാം അത് സ്വീകരിച്ചിട്ടുണ്ട്. ഒരുപാട് പൂർവാചാര്യന്മാർ അതിനെ സ്വീകരിച്ചിട്ടുണ്ട്. പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും എല്ലാം അത് പറയുന്നുണ്ടല്ലോ. അത് പ്രധാനമായും കപിലന്റെ സാംഖ്യദർശനം. അന്യാസ്തത്വ അനുസാരണീയ സ്മൃതി, അതിനനുസരിക്കുന്ന സ്മൃതി പതഞ്ജലിയുടെ യോഗശാസ്ത്രം. ഇതൊക്കെ ഇവിടെ നിഷേധിക്കും. കാരണം എല്ലാം ദ്വൈതം എന്നുള്ള നിലയ്ക്ക് ഇതെല്ലാം ഇവിടെ സ്വീകരിക്കുകയും ചെയ്യും. അതിന് സ്വീകരിക്കാൻ ഉള്ള അംശങ്ങളുണ്ടെങ്കിൽ അത് സ്വീകരിക്കും. ഏവം സത്യ അനവകാശ പ്രസജ്ജീരൻ പറയുന്നു, നിങ്ങൾ ഈ പറയുന്ന സിദ്ധാന്തത്തെ സ്വീകരിക്കുകയാണെങ്കിൽ ഈ സ്മൃതികളെല്ലാം തള്ളിക്കളയേണ്ടി വരും, അവയ്ക്ക് അവകാശമില്ലെന്ന് വരും. ഇത് പ്രധാനമാണ്. സാഖ്യസ്മൃതിയും യോഗസ്മൃതിയും അതിനെയൊക്കെ നിഷേധിക്കുക എന്ന് പറയുന്നത് ശരിയല്ല. വിശേഷം ആസ്തികന്മാർ, ആസ്തികന്മാരായ ആചാര്യന്മാർ രചിച്ചാണ് ആ കൃതികളെല്ലാം. അതിനവകാശമില്ലാത്തവരും അതെന്താണെന്ന് വിശദീകരിക്കുന്നു. താസുഹി അചേതനം പ്രധാനം സ്വതന്ത്രം ജഗത കാരണം ഉപനിബദ്ധ്യത്തെ. അതിൽ പ്രതിപാദിക്കുന്ന എന്താണ്? അചേതനമായിരിക്കുന്ന, സ്വതന്ത്രമായിരിക്കുന്ന പ്രധാനമാണ് ജഗത്തിന് കാരണമെന്ന്. അത് സ്വതന്ത്രം കാരണമെന്ന് പറയുന്നത് എടുത്തു പറയുന്നത് എന്തുകൊണ്ടാണ്? കാരണം ഇവിടെ അദ്വൈതിയും പറയും പലയിടത്തും. എന്താ ജഗത്തിന് കാരണം? മായ എന്ന് പറയും. അപ്പോൾ മായ എന്ന് പറയുമ്പോൾ ഈ സംഖ്യന്മാർ പറയുന്ന പ്രധാനത്തെ പോലെ അല്ല. അത് പ്രധാനം സ്വതന്ത്രമാണ്. കാരണം അതിന് ആരുടെയും സഹായം ആവശ്യമില്ല, ഈശ്വരൻ്റെ ആവശ്യമില്ല. അതാണ് സ്വതന്ത്രം കാരണം എന്ന് പറയും. മായ എങ്ങനെയല്ല, ഈശ്വരാധീനമാണ്. അപ്പോ ഈ സാഖ്യന്മാരുടെ പ്രധാനത്തെ തന്നെയാണ് അദ്വൈതി മായയാക്കി മാറ്റിയത്, മായാശക്തി എന്ന് പറയുന്നത്. അപ്പോ അദ്വൈതി അതിനെ മാറ്റിയെടുത്തപ്പോൾ അതിന്റെ ദോഷങ്ങളെല്ലാം പരിഹരിച്ചു. സാഖ്യനെ സംബന്ധിച്ചിടത്തോളം പ്രധാനം എന്ന് പറയുമ്പോൾ അത് ജഡമാണ്, വെറും ജഡം, ശുദ്ധജഡം. അദ്വൈതി മായ എന്ന് പറഞ്ഞപ്പോൾ അത് ജഡമല്ല, അത് ചിന്മയമാണ്, ചൈതന്യവത്താണ്. സാഖ്യൻ പ്രധാനം എന്ന് പറയുമ്പോൾ അത് വേറെ ഒരു ബന്ധവുമില്ല, പുരുഷനുമായിട്ടൊരു ബന്ധവുമില്ല, നിർഗുണനായ പുരുഷനും പ്രധാനമായിട്ടൊരു ബന്ധവുമില്ല. പക്ഷെ അദ്വൈതി പറയുമ്പോൾ എന്താണ്, മായയെക്കുറിച്ച് പറഞ്ഞു പറഞ്ഞു പറഞ്ഞു വരുമ്പോൾ അതെന്തായി, അത് മായാവി തന്നെ, തനനന്യത്വ. ഇവിടെ ഒന്നും തന്നെ ബ്രഹ്മത്തിന് അന്യമായിട്ടില്ല, അങ്ങനെയുള്ള വ്യത്യാസമാണ്. നമ്മളീ മായ എന്ന് പറയുമ്പോൾ അത് എവിടെ സ്വീകരിച്ചിരിക്കുന്നു എന്നുള്ള മുഖ്യമാണ്. അദ്വൈതത്തിൽ സ്വീകരിച്ച മായയെക്കുറിച്ചാണോ പറയുന്നത്, അതേ ദ്വൈതത്തിൽ സ്വീകരിച്ചിരിക്കുന്ന മായയാണ്. ദ്വൈതികളും മായ സ്വീകരിക്കുന്നുണ്ട്, അവിടെ വേറെ. അത് അദ്വൈതിക്ക് സമ്മതമല്ല. അദ്വൈതിക്ക് എന്താണ് മായ എന്ന് പറയുന്നത്, മായാവിയായി തന്നെ ഇരിക്കുന്ന മായയാണ്. ഏതെങ്കിലും തരത്തിൽ ദ്വൈതത്തെ അംഗീകരിക്കുന്ന മായയല്ല, അതാണ്. ഈ മായയെക്കുറിച്ച് നമ്മൾ പല ഗ്രന്ഥങ്ങളിലും വായിക്കുമ്പോൾ അവിടെ അദ്വൈതിയുടേത് അല്ലാത്ത കാഴ്ചപ്പാട് പോലും, ചില അദ്വൈത ഗ്രന്ഥത്തിൽ പോലും. അപ്പോൾ ഇതിനെക്കുറിച്ച് കുഴപ്പമുണ്ടാവും. അതിനെക്കുറിച്ച് അദ്വൈതയുടെ നിലപാടെന്താണ്, അത് ബ്രഹ്മം തന്നെ എന്ന് പറഞ്ഞാൽ അത് അദ്വൈതമാകത്തുള്ളൂ, അല്ല ബ്രഹ്മത്തിൻ്റെ ഒരു ശക്തിയാണ്, അതുകൂടെ ഉണ്ടായാലേ ബ്രഹ്മത്തിന് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും എന്ന് പറയുമ്പോൾ ഇത് ഏത് ദ്വൈതമാണ്, അദ്വൈതമല്ല. ബ്രഹ്മം ഒറ്റയ്ക്ക് ബ്രഹ്മത്തിന് ശേഷിയൊന്നുമില്ല. മായ കൂടി സഹായിച്ചാലേ ബ്രഹ്മത്തിന് സൃഷ്ടിക്കാൻ പറ്റുമെന്ന് പറയുമ്പോൾ മായ സ്വതന്ത്രമായ എന്തോ ഒന്നാണെന്ന് വരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് അദ്വൈതമല്ല. പിന്നെ അദ്വൈതം എന്ന് പറയും, ബ്രഹ്മം മായ എന്ന് പറയുന്ന ഒരു ശക്തിയെ ആശ്രയിച്ച് സൃഷ്ടിക്കുന്നു, പക്ഷേ ആ മായ ബ്രഹ്മസ്വരൂപം തന്നെ എന്ന് പറയുമ്പോൾ അവിടെ അന്യാശ്രയമില്ല ബ്രഹ്മത്തിൽ, പരാപേക്ഷ. നേരത്തെ പറഞ്ഞു അന്യാപേക്ഷ, അന്യാപേക്ഷത പരാപേക്ഷ ഒന്നുമില്ല. എന്തുകൊണ്ട്? അതും ബ്രഹ്മം തന്നെയാണ്. അവിടെ മായയല്ല, ബ്രഹ്മത്തിൽ അനന്തമായ ശക്തികളുണ്ട്. ആ അനന്തമായ ശക്തികളെയും ബ്രഹ്മത്തിൽ നിന്ന് അന്യമല്ല. സൃഷ്ടി എന്ന് പറയുന്നത് അതിനെ ആശ്രയിച്ചാണ്. എന്തുകൊണ്ട് അതിനെ ആശ്രയിക്കുന്നു? കാരണം പരമാർത്ഥത്തിൽ അദ്വൈതി സ്വതന്ത്ര സത്തയുള്ള ഒരു സൃഷ്ടിയെ സ്വീകരിക്കുന്നില്ല. അതുകൊണ്ട് അപ്പോൾ കല്പിതമായ സൃഷ്ടിക്ക് കല്പിതമായ ശക്തികളെ സ്വീകരിക്കാം. കല്പിതമായ എല്ലാം അധിഷ്ഠാനത്തിനോട് അനന്യമാണ്. ഇതാണ് അദ്വൈതത്തിൻ്റെ ചിന്താഗതി. അതുകൊണ്ട് എവിടെയെങ്കിലും മായ എന്ന് പറയുമ്പോൾ അത് ബ്രഹ്മം സൃഷ്ടിക്കു വേണ്ടി ആശ്രയിക്കുന്ന സ്വതന്ത്രമായൊരു വസ്തുവാണ് എന്ന് വന്നു കഴിഞ്ഞാൽ അത് ദ്വൈതമാണ്. ഇവിടെ ബ്രഹ്മത്തിൽ അനപേക്ഷത എന്ന് പറയുന്നത് ശ്രദ്ധിക്കത്തില്ല. അങ്ങനെ പലരും അദ്വൈതത്തെ വ്യാഖ്യാനിക്കുന്നുണ്ട്, ചില ഗ്രന്ഥങ്ങളൊക്കെ വായിച്ചിട്ട് അങ്ങനെ വ്യാഖ്യാനിക്കാം. പക്ഷേ അത് അദ്വൈതമല്ല, ദ്വൈതമാണെന്ന് മനസ്സിലാക്കും. ആണ് യദുക്തം ബ്രഹ്മൈവ സർവജ്ഞം ജഗത് കാരണം. സർവജ്ഞനായിരിക്കുന്ന ബ്രഹ്മം തന്നെയാണ് ജഗത്തിന് കാരണമെന്ന് പറഞ്ഞ് തഥാ അയുക്തം. അത് ശരിയല്ല. കുത്തഹ എന്തുകൊണ്ട്? അതെടുത്ത് വിശദീകരിക്കുന്നു.